തദ്ധിതാർത്ഥ ഉത്തരപഥ സമാഹാരേ ആ സൂത്രത്തിലാണ് അതിന് തദ്ധിതാർത്ഥത്തിന് ഉദാഹരണമാണ് പറഞ്ഞത്. എന്താണ് ഉദാഹരണം? അതിന്റെ വിഗ്രഹം സർവസ്യം സലായാം ഭവ. അലൗകിക വിഗ്രഹം പൂർവാംഗി ശാലാംഗി വിഗ്രഹിക്കുമ്പോൾ അവിടെ സമാസം വരുന്നു ഇങ്ങനെ തദ്ധിതാർത്ഥ ഭവിഷ്യതി. സമാസം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കൃത്യ സമാസ പ്രാതിവിസഞ്ജ സുബോധാതു പ്രാതിവിധിയോ സ്വപ്പുലക്ക് പ്രമാനിർദ്ദിഷ്ട സമാസ വിസർജന. ഇവിടെ എന്താണ് പ്രമാനിർദ്ദിഷ്ടം? പൂർവ ശാല പിന്നെ സർവനാമനോ വൃത്തി മാത്രേ ഉമ്മദ്ഭാവ. പൂർവ ശാല ഏകദേശവൃത്തം അനന്യവത് സ്വാദുത്പത്തി പൂർവശാല ഭവ നീ. പിന്നെ സ്വാദ്യുത്പത്തി വന്നിട്ടാണ് നീ വരുന്നത്. പൂർവശാല നീ പരത്തിൽ എന്ത് വരുന്നു? ദിക് പൂർവദാത് അസജ്ഞായ ഞഹ വന്നു. പൂർവശാല നീ ഞാന് ശേഷിക്കുന്ന ഏതാണ്? ആ വീണ്ടും ഇവിടെ എന്ത് സംഭവിക്കുന്നു? അതാണോ വരുന്നു? അതാണോ വരുന്നു വീണ്ടും എന്താ അവിടെ സംഭവിക്കുന്നു? അല്ല, ആദ്യം സംഭവിക്കുന്ന എന്താണ്? കൃത്തദ്ധിത സമാസശ്ച തദ്ധിതാന്തമായതുകൊണ്ട് എന്ത് വരുന്നു? പ്രാതിവിധിസഞ്ജ വരുന്നു. അത് വന്നല്ലേ ബാക്കിയെല്ലാം സംഭവിക്കും. പ്രാതിവിധിസഞ്ജ വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു? സുബോധാതു പ്രാതിവിധിയോ സുപ്പു ലോപിച്ച് എങ്ങനെയായി? പൂർവശാല ആന്നിരിക്കുമ്പോൾ യസ്ഥിതിച്ച് ആകാരം ലോപിച്ച് പൂർവശാല ആന്നിരിക്കുമ്പോൾ തദ്ദേശു അജാമാദേഹ ആദിവൃത്തി വന്നിട്ട് പൂർവശാല എന്നിരിക്കുന്നിടത്ത് എന്ത് സംഭവിക്കുന്നു? എന്ത് സംഭവിക്കുന്നു? പൂർവശാല എന്നിരിക്കുന്നിടത്ത് എന്ത് സംഭവിക്കുന്നു? എങ്ങനെ? ഏകദേശ വികൃതം അനന്യവത്ത്. നേരത്തെ തന്നെ പ്രാതിവിസഞ്ജ വന്നതാണ്. എങ്ങനെ? എന്തുകൊണ്ട്? കൃത്യദ്ധിത സമാസപ്രകാരം പ്രാതിവിസഞ്ജ വന്നാണ്. അതുകൊണ്ട് ഏകദേശ വികൃതം അനന്യവത്ത് പ്രകാരം എന്തുവരും? സു വരും. അപ്പൊ എന്തുവരും? പൗർവശാല സു സന്ധികാരീകൃതേ പൗർവശാല പർവശാല പർവശാലാഹ അങ്ങനെ വരുന്നു. അപ്പോൾ ഇവിടെ പ്രാതിപദിക സജ്ഞ ആദ്യം വന്നു. എങ്ങനെയായിരുന്നു അപ്പോൾ? പൂർവാംഗി ശാലാംഗി നിരുതം പ്രാതിപ സജ്ഞ വന്നു. പിന്നെ അത് കഴിഞ്ഞ് പൂർവശാല നീ ആയിരുന്നു. വീണ്ടും പ്രാതിവിസഞ്ജ വന്നു. എന്ന് വരുന്നു. ആദ്യം പ്രാതിവിസഞ്ജപ്പോ സ്വാദുത്പത്തി വന്നിട്ടാണ് എങ്ങനെയായത്? പൂർവശാല നീ ആദ്യം പ്രാതിസഞ്ജൻ സ്വാദ്വത്യം വന്നപ്പോഴാണ് പൂർവശാല നീ എന്ന് വന്നു. അതെല്ലാം കഴിഞ്ഞ് വീണ്ടും തദ്ധിതാന്തമായി പ്രാതിസഞ്ജ വന്ന് സ്വാദ്വത്യം വന്നപ്പോൾ എങ്ങനെ വന്നു? പൗർവശാല സുപ്പ് എന്ന് വന്നു. ഇതിനിടയ്ക്ക് ഭസഞ്ജ വന്ന് ഭസഞ്ജ കാര്യം എവിടെയാ വന്നത്? എവിടെയാ വന്നത്? പൂർവശാല ആന്നിരിക്കുന്നിടത്ത്. പൂർവശാലയ്ക്ക് എന്ത് വന്നു? ഭസഞ്ജ വന്നു. എന്തുകൊണ്ട്? തദ്ധിത പ്രത്യയമായ ആ പരം വരുന്നതുകൊണ്ട്. അതുകൊണ്ട് സൂത്രം കൊടുത്തു എസ് എഴുതിയ. അപ്പോ അവിടെ പൂർവശാല പൗർവശാല എന്നായി. ഏകദേശത്തോട് തന്നെ വീണ്ടും പ്രാതിസഞ്ജ വന്നിട്ട് എന്ത് ചെയ്തു? പൗർവശാലയിൽ നിന്ന് സു വന്നു. അങ്ങനെ ഇതിന് പല സ്റ്റെപ്പുകളുണ്ട്. വന്നിട്ട് പൗർവ ശാലഹ എന്ന് വന്നു. പൗർവശാല ആരാണ്? പൂർവശാലായാം ഭവഹ പുരുഷ പൗർവശാലഹ. പൂർവശാലയിൽ ഭവിച്ചവനാണ്. അതുപോലെ ആപരശാല ദാക്ഷിണശാല എല്ലാം വരാം. ആപരശാല എങ്ങനെ വരും? വിഗ്രഹിക്കുന്ന എങ്ങനെ ലൗകികരും? അപരസ്യാം ശാലായാം ഭവ ഇതി വിഗ്രഹേ കൃതേ അപര നീ ശാല നീ ഇത്യത്ര തദ്ധാർത്ഥ ഉത്തരപദ സമാഹാരേത ഇത്യനേന സൂത്രേണ തദ്ധിതാർത്ഥേ ഭവിഷ്യതി സമാസേ കൃതേ കൃത്തദ്ധിത സമാസാശ്ച ഇതി അനേന സമാസത്വാത് പ്രാതിപദിക സംജ്ഞായാം സുബോധാതു പ്രാതിപദിയോ ഇത്യനേന സുപിലുകി അപര ശാല ഇത്യത്ര പ്രമാനിർദ്ദിഷ്ടം സമാസോപസർജനയുക്തനേന ദിക്വാചക അപരാശബ്ദസ്യ പൂർവനിപാതേ കൃതേ അപരാശാല ഇത്യത്ര സർവനാമനോ കൃത്യമാത്രേ കുമദ്ഭാവ ഇത്യനേന അപരാശബ്ദസ്യ സർവനാമ സംജ്ഞായാം പുംവദ്ഭാവത്വേ ജാതേ അപരശാല ഇതി സ്ഥിതേ. ഏകദേശ വികൃതം അനന്യവത്യനേന പ്രാതിസംജ്ഞായാം സിദ്ധേ അപരശാല അപരശാലാംഗീ ഇത്യത്ര ദിക്പൂർവദാസഞ്ജ്ഞായാം ഞ ഇത്യനേന ഭവാർത്ഥേ ഞ പ്രത്യയേ പരത്വേന കൃതേ അപരശാലാംഗീ ആ ഞ ഇത്യത്ര ചുട്ടൂയത്തിനേന ജകാരസ്യ ഇസ്സഞ്ജ്ഞായ ലോപേ അകാരശേഷേ ചക്രതേ അപരശാല ആ ഇത്യത്ര അപരശാല ആ ഇത്യത്ര അപരശാല നീ ആ ഇത്യത്ര ഏകദേശകൃതം അനന്യവ ണോ കൃത്തദ്ധിത സമാസാശ്ച ഇത്തിനേന തദ്ധിതാന്തത്വാത് പ്രാതിപേദിക സംജ്ഞായാം ലബ്ധേ സുബോധാതു പ്രാതിപദികയോ ഇത്തിനേന സുപഹ ലോപേ കൃതേ അപരശാല ഇത്യത്ര അപരസാല ആ ഇത്യത്ര അപരസാല ആ ഇത്യത്ര തദ്ദേശാമാദേഹിത്തിനേന ആദിരകാരസ്യ വൃദ്ധ കൃതേ ആപരശാല ഇത്യത്ര ഏചിഭം ഇത്യനേന ആപരശാല ഇത്യസ്യ അകാര പരവർത്തിത്വാദ് ഭസഞ്ജായാം യസ്യേതി ച ഇത്യനേന ആകാരസ്യ ലോപേ കൃതേ ആപരശാല ആപരശാല ലോപീകൃത അപരശാല ആപരശാല ഇതി ജാതേ ഏകദേശ വികൃതം അനുനിയോഗത്തിനേന പുനഃപ്രാതി സംജ്ഞായാം ഞാപ്രാതിപദയാത് പ്രത്യേക പരസ്യത്തിനേന പരത്വേന സ്വാദിഷു കൃതേഷു ആപരശാല സന്ധികാരി കൃതേ ആപരശാലസു ഇത്യത്ര ആപരശാല അന്യത്ര ആപരശാലൗ ആപരശാലാഹ ആപരശാലം ആപരശാലൗ അപരശാലാൻ ഇത്യാദി രാമവത് രൂപാണി സിദ്ധ്യന്തി. അതുപോലെ തന്നെ ഒരു എന്താണ് ദക്ഷിണസ്യാം ശാലായാം ഭവ ദാക്ഷിണശാല. ഇപ്പൊ ഈ ആൾക്കൂട്ടമെല്ലാം വ്യാകരണം പഠിക്കാൻ വന്നിരിക്കുകയാണ്. എന്തായാലും നിങ്ങളെ ചങ്കൂറ്റ സമ്മതിക്കുന്നു. ധൈര്യം ഉണ്ടായല്ലോ വ്യാകരണം പഠിക്കാൻ. മുന്നോട്ട് പോയാൽ കൊള്ളാം. ഇങ്ങനെ തന്നെ ഈ പറഞ്ഞൊക്കെ മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാവരുത്, ചോദിച്ച് മനസ്സിലാക്കിയാൽ മുമ്പോട്ട് പോവാം. അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് വേർക്കാവുന്നുള്ളതല്ലാതെ ഒരു പ്രയോജനവും ഉണ്ടാകത്തില്ല. മനസ്സിലാക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കണം. അല്ല വെറുതെ സർവേക്കല്ല് കുഴിച്ചിട്ടതുപോലെ ഇവിടെ ഇരിക്കാനാണെങ്കിൽ ഒരു വിരോധമില്ല, ഇരുന്നിട്ട് പോകാം. പഠിക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കണം. ആദ്യം വന്നിരിക്കുന്നവർ എന്തായാലും സ്വാഗതം വന്നിരിക്കുന്ന എല്ലാവർക്കും. അടുത്തത് ഏതാണോ? എങ്ങനെ? രാവിലത്തെ ക്ലാസ്സിൽ എങ്ങനെ? അത് വരാം. അത് പ്രത്യയമാല എന്ന് പറയും. പ്രത്യയമാല പ്രകരണമുണ്ട്. പ്രത്യയം ഒന്ന് വീണ്ടും വരാം. പക്ഷെ അതിന് ചിലയിടത്തുണ്ട്, ചില സ്ഥലങ്ങളുണ്ട്. പാപിഷ്ഠന്മാരിൽ ഒരാൾ, രണ്ടുപേരിൽ ഒരാള്, ചില സ്ഥലങ്ങളൊഴിവ്. ശേഷിക മതുപർത്തിയോ ശേഷികോ മതുപർത്തിക സ്വരൂപ പ്രത്യയോ അനിഷ്ഠ സന്നന്താന്ന സന്നിഷ്യത. ഇങ്ങനെ കുറെ അപവാദങ്ങളുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഒഴികെ സൻ പ്രത്യയം വന്നാൽ വീണ്ടും സൺ വരാൻ പാടില്ല. ശൈക്ഷിക പ്രത്യയങ്ങളിൽ നിന്നും മതപ്രത്യം വരാൻ പാടില്ല. ഇങ്ങനെ കുറെ നിയമങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ പ്രത്യയമാല എന്ന് പറയും. പ്രത്യയത്തിൽ നിന്ന് വീണ്ടും പ്രത്യയം വരാം. തദ്ധ പ്രത്യയങ്ങൾക്കാണ് അങ്ങനെ വരുന്നത്. അർത്ഥം അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അത് നമ്മൾ സിദ്ധാന്തമതി വരുമ്പോൾ ഒരു പ്രകടനം തന്നെയുണ്ട് വരാം. ഇത് നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ചിന്തിച്ച് ചർച്ച ചെയ്ത് ഒക്കെ പഠിക്കാൻ പറ്റും. വെറുതെ ഇവിടെ വന്നിട്ട് പ്രസന്റ് സാറെന്ന് പറഞ്ഞുകൊണ്ട് പഠിക്കാൻ പറ്റില്ല. ചർച്ച ചെയ്യണം. പരസ്പരം. ഉമ്മദ്ഭാവം വരിക എന്ന് പറഞ്ഞാൽ സ്ത്രീ പ്രത്യയങ്ങളുണ്ട്, ഗീപ്പ്, ഗീഷ്, ഗീൻ, ചാപ്പ്, ടാപ്പ് തുടങ്ങിയ പ്രത്യയങ്ങളെല്ലാം പോകും. ആ പ്രത്യയങ്ങൾ പോയി കഴിഞ്ഞാൽ ശേഷിക്കുന്നതായിരിക്കും എന്ത്? ഉമ്മദ് രൂപം. അപരശാല ടാപ്പം തോന്നും, ആ ടാപ്പങ്ങ് പോകും. അപ്പൊ അപരശാല അങ്ങനെ വരും. ബാക്കി ശേഷിക്കുന്നു. കാരണം ഒരു ശബ്ദത്തിൽ നിന്ന് സ്ത്രീ പ്രത്യയം വന്നാണല്ലോ, സ്ത്രീലിംഗം വന്നു, ആ പ്രത്യയം പോയാൽ പിന്നെ ശേഷിക്കുന്നു പുല്ലിംഗം. അവിടെ പിന്നെ എങ്ങനെ വരും? വരാൻ പറ്റില്ലല്ലോ. അത് ശബ്ദം മാറിയില്ലേ? പൂർവ്വ അപര ശബ്ദങ്ങളല്ലേ പുമ്പത്തായത്? മൊത്തമല്ലല്ലോ. അപ്പം പുതിയ ശബ്ദമായി. സമാസത്തിലെ ഘടകപദങ്ങളെന്ന് പറയുന്നത് പ്രത്യേകം പ്രത്യേക ശബ്ദങ്ങളാണ്. കൂടിച്ചേർ സമാസമായി കഴിഞ്ഞാൽ അതൊരു പുതിയ ശബ്ദമാണ്. പുതിയ ശബ്ദമായി കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെയാണോ അതിൻ്റെ നിയമങ്ങളനുസരിച്ച് പുതിയ കൂടെ പറയുന്നതാണ്. പരവലിംഗം ദന്തു തത്പുരുഷയോ തത്പുരുഷന് പൊതുവെ പരബോധത്തിൻ്റെ ലിംഗം വരും. പിന്നെ പുമ്പത്താക്കാൻ വേണ്ടി ഒരുപാട് സൂത്രമുണ്ട്. പുമ്മത് കർമ്മധാരയ ജാതീയ ദേശീയേഷു സ്ത്രീയാഹ പുമ്മത് ഭാഷ പുംസ്കാത് അനു സമാനാധികരണേ സ്ത്രീയാം അപ്പൂരണി പ്രിയാദിഷു. സൂത്രങ്ങൾ ഒരുപാടുണ്ട്. ആ സൂത്രങ്ങളൊക്കെ പിന്നെ നമ്മളൊന്ന് വിളിച്ചല്ലോ. ഗോസ്ത്രീയോ ഉപസൃജനസ്യ പ്രകാരം ഹ്രസ്വം വരും. അങ്ങനെയൊക്കെ ഒരുപാട് നിയമങ്ങളുണ്ട്. ഇതൊക്കെ എവിടെയൊക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഒരുപാട് നമ്മൾ ഓരോ സന്ദർഭങ്ങളിൽ നിന്നും മനസ്സിലാക്കണം, ചർച്ച ചെയ്ത് മനസ്സിലാക്കണം. പുല്ലിംഗം ഭവിച്ചവൻ സ്ത്രീ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ വരും. ദിഗുവാണെങ്കിൽ സംഖ്യാപൂർവ്വത്തിൽ വന്നു കഴിഞ്ഞാൽ ഗീപ്പ് വരും, അല്ലെങ്കിൽ അജാദ്യദൃഷ്ടാപ്പ് വരും. വീണ്ടും വരാം. അത് പൗർവശാല എന്ന് വരാം. ഏതാണോ വരുന്നതനുസരിച്ച് വരാം. ഇപ്പം ഈ പറഞ്ഞതിൽ തന്നെ അടുത്തിവിടെ തന്നെ ഒരു സൂത്രം വരുന്നുണ്ട്. എന്താണ്? സംഖ്യാപൂർവ ദിഗു. അടുത്ത സൂത്രം നോക്കുക. തദ്ധിതാർത്ഥ ഇത്യേത്ര ഉക്ത ത്രിവിധ സംഖ്യാപൂർവ ദിഗു സ്യാത്. തദ്ധിതാർത്ഥ ഉത്തരപദ സമാഹാരേച്ച എന്ന് പറയുന്ന സൂത്രത്തിന് ഇവിടെ ഇത്രയും പറഞ്ഞു. എന്താണ് തദ്ധിതാർത്ഥ ഇത്യേത്ര ഉക്ത ത്രിവിധ? ഇവിടെ പറഞ്ഞ ത്രിവിധ സമാസങ്ങൾ ഏത്? തദ്ധിതാർത്ഥം, ഉത്തരപദം, സമാഹാരം, ഈ മൂന്നെണ്ണം. ഇതിൽ സംഖ്യപൂർവ്വത്തിൽ വന്നു കഴിഞ്ഞാൽ അതെന്താവും? ദിഗുവാകും. കാരണം ആ സൂത്രത്തിൽ പൂർവ്വത്തെ ദിക്സംഖ്യ സപ്ഞായാം എന്നുള്ളതിൽ നിന്ന് ദിക്സംഖ്യ എന്ന് പറയുന്ന അനുവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമാസത്തിൽ പൂർവ്വപദം ഒന്നുകിൽ ദിക്കായിരിക്കും അല്ലെങ്കിൽ സംഖ്യയായിരിക്കും. അതിൽ പറയുന്ന മൂന്ന് തരത്തിലുള്ള സമാസമായാലും ശരി, സംഖ്യാപൂർവോ സംഖ്യപൂർവത്തി വന്നു കഴിഞ്ഞാൽ അതിനെ എന്ത് പറയും? ദിഗു വരും. അങ്ങനെ ദിഗു സമാസം എന്ന് പറയും. നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചത് എന്താണ്? ദിക് പൂർവ്വപദമാണ്. അതിന് മുമ്പ് എന്താണ് ഇവിടെ സിദ്ധാന്തം തോന്നി? മുമ്പോട്ട്, പിറകിലോട്ട് പോട്ട്. ആ അവിടെ പൂർവസ്യാശാലായം ഭവ പൂർവശാല ഇതി സമാസ ജാതി വൃത്തിമാത്ര അസ്മാത് ഭവാദ്യർത്ഥ ഞഹ സ്യാദസംജ്ഞാൻ തദ്ദേശജാമാദേ വന്നു നീതി നിധിച്ച തദ്ദേശു അജാമാദേരജോ വൃദ്ധീസ്യ യസ്യേദിച്ച പൗർവശാല എന്ന രൂപം വന്നു. അടുത്തിവിടെ ഉദാഹരണം കൊടുത്തിരിക്കുന്നത് പഞ്ചഗാവോ ധനമേസ്യ. ഇത് അടുത്തതിന് ഉദാഹരണമാണ്. ഇത് ഉത്തരപദം. തദ്ധിതാർത്ഥം കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഏതാണ്? ഉത്തരപദത്തിന് ആണ്. പക്ഷെ ഇതിൽ തന്നെ സംഖ്യാപൂർവമായിട്ട് വരും. തദ്ധാർത്ഥത്തിൽ സംഖ്യാപൂർവമായിട്ട് സമാസം വരും. അതിനിവിടെ ഉദാഹരണം കൊടുത്തിട്ടില്ല. ഇതിനകത്തില്ലേ പഞ്ചഗവം? പഞ്ചഗവം ആ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിദ്ധാന്തമതിയിൽ കൊടുത്തിട്ടുണ്ട്. സിദ്ധാന്തമതിയിൽ നിങ്ങളുടെ കയ്യിൽ അതും ഉണ്ടല്ലോ. അതിൽ നോക്കി ആ ഉദാഹരണം മനസ്സിലാക്കാം. ഉണ്ടോ? സിദ്ധാന്തമതിയിൽ അതോട് ചെയ്തു പോകുന്നത് നല്ലതാണ്. ഘോരതിഥിതലുക്കി എന്റെ മുമ്പിൽ, ഘോരതിഥിതലുക്കി എന്ന് പറയുന്നതിന്റെ മുമ്പിൽ, തൊട്ട മുമ്പിൽ, ആ അവിടെ തന്നെ. അവിടെ സംഖ്യായ തദ്ധിത ഷണ്ണാം മാതൃണാം അപത്യം ഷാൻ മാതുര ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. സംഖ്യായ തദ്ധിത എന്ന് പറഞ്ഞാൽ ദിശി തദ്ധിതാണ് മുമ്പ് പറഞ്ഞത്. ഏത്? പൗർവശാല, ആപരശാല, ദാക്ഷിണശാല, ഇതെല്ലാം ദിക്കിൽ തദ്ധിതനാണ്. തദ്ധപ്രത്യം വരാൻ പോകുന്നതിനെ കണ്ടുകൊണ്ട് അവിടെ സമാസം ചെയ്യുന്നു. ഇനി അവിടെ തന്നെ ദിക്സംഖ്യയെ അനുവർത്തിക്കുന്നുണ്ട്. സംഖ്യയിൽ തദ്ധിതാർത്ഥത്തിനാണ്. അതാണ് സംഖ്യായ തദ്ധിത ഷണ്ണാം മാതൃണാം അപത്യം ഷൺമാതുരഹ. ഇതാണ് മുരുകൻ ശരവണപ്പൊയ്കയിൽ ജനിച്ചപ്പോൾ ആറ് മാതാക്കൾ ആണല്ലോ വളർത്തിയത്, കൃത്തികകൾ. അതുകൊണ്ടാണ് മുരുകന് ഷൺമാതുര എന്നുള്ള പേര് വന്നത്. അതെങ്ങനെയാണ്? എന്റെ വിഗ്രഹമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഷണ്ണാം മാതൃണാം അപത്യം ഷാൺ മാതുരഹ. അതിലൊരു സിദ്ധാന്തമതിലൊരു സൂത്രമുണ്ട്. തദ്ധിതത്തിന്റെ ആദ്യം എന്റെ മുമ്പിൽ അതില്ല, സിദ്ധാന്തമതിയായിരിക്കും. അത് അപത്യ അധികാരം എടുത്തു കഴിഞ്ഞാൽ സൂത്രത്തിന്റെ ഇത് അനുക്രമണികയുണ്ടെങ്കിൽ അത് നോക്കി കണ്ടുപിടിക്കാം. മാതുരുത് സംഖ്യായ സംഭദ്രപൂർവായ എന്നൊരു സൂത്രം വരും. മാതുരുത് സംഖ്യായ സംഭദ്രപൂർവായ സിദ്ധാന്തമതിയിൽ നോക്കി കണ്ടുപിടിക്കാം. ആ അതെടുത്താൽ മതി, ഇവിടെ എടുത്താൽ മതി. 192 അതിന് മുമ്പായിരിക്കും. ആ അവിടെ തന്നെ മുമ്പോട്ട് പോട്ടെ വിശാലം കൂടെ കുറച്ചുകൂടി. ആ അത് തന്നെ, അത് തന്നെ ഇവിടെ വന്നു. മാതുരുത് സംഖ്യായ സംഖ്യ സംഭദ്രപൂർവായ ഈ സൂത്രം. ഷാൺമാതുര ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഇതെന്താ ഈ സൂത്രം പറയുന്നത്? സംഖ്യാതിപൂർവസ്യ മാതൃശബ്ദസ്യ ഉദാദേശകസ്യ അത് അണ്പ്രത്യസ്. ഇത് തദ്ധപ്രത്യം വിധിക്കുകയാണ്. ഈ സൂത്രത്തിൽ രണ്ട് കാര്യം ചെയ്യുകയാണ്. ഒന്ന്, സംഖ്യാതിപൂർവത്തിലുള്ള മാതൃശബ്ദ, സംഖ്യാതി എന്ന് പറഞ്ഞാൽ സംഖ്യ സം ഭദ്ര, ഈ മൂന്ന് ശബ്ദങ്ങളും പൂർവത്തിലുള്ള മാതൃശബ്ദത്തിന് ഉത്ത് അന്താദേശമായി വരും. മാതൃ എന്ന് പറയുന്നതിന് ഉത്തന്താദേശമായി വരും, ബേസൂത്രം വരും, ഉരണ്ട പര വരും. മാതൃ ഋകാരത്തിന് ഉകാരം വന്നു കഴിഞ്ഞാൽ ഉരണ്ട പര വന്നിട്ട് ഉരന്ന് വരും. പൂർവത്തിൽ എന്ത് വേണം? ഷൺ മാതൃ. സംഖ്യാവാചകം മതി. പിന്നെ അവിടെ വേറെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? സംഖ്യാദിപൂർവസ്യ മാതൃശബ്ദസ്യ ഉദ്ദേശ്യ അത് പരത്തിൽ എന്ത് വരും? അണ്ണ് പ്രത്യവും വരും. ഇതാണ് ഈ സൂത്രം പറയുന്നത്. വിഗ്രഹിക്കുന്ന എങ്ങനെ? ഷണ്ണാം മാതൃണാം അപത്യമെന്ന് വിഗ്രഹിക്കുന്നു. ഇവിടെ തദ്ധിതാർത്ഥേ ഭവിഷ്യതി, തദ്ധിതാർത്ഥം ഭാവിയിൽ വരണം. അതിനു വേണ്ടിയിട്ട് ആദ്യം സമാസം ചെയ്യണം. സമാസം ചെയ്തിട്ട് വേണം ഈ സൂത്രം പ്രവർത്തിക്കാൻ. ആദ്യ സമാസം ചെയ്യണമെങ്കിൽ ലൗകിക വിഗ്രഹം എങ്ങനെയാണ്? ഷണ്ണാം മാതൃണാം അപത്യം. അലൗകിക വിഗ്രഹം എങ്ങനെയാണ്? ഷഡാണ്, പ്രാതിപദികം പഠിച്ചതാണ്. ഷഷ് ഷഷ് ആം മാതൃ ആം. ഷണ്ണാം എന്നുള്ളതിന്റെ പ്രാതിപദികം ഷഷ് ആം മാതൃ ആം. ഇവിടെ എന്തൊരു സമാസം വരും? എങ്ങനെ? തദ്ധിതാർത്ഥ ഭവിഷ്യതി തദ്ധാർത്ഥ ഉത്തരപദ സമാഹാരേ ച ഇതി അനേന സൂത്രേണ തദ്ധിതാർത്ഥേ ഭവിഷ്യതി സമാസേ കൃതേ ഷഷ് ആം മാതൃ ആം ഇത്യത്ര കൃത് തദ്ധിത സമാസാശ്ചൈത്യനേന സമാസത്വാ പ്രാതിപദിക സംജ്ഞായ സുബോധാതു പ്രാതിപദികോ ഇത്യനേന സുഖിദുഖി ഷഷ് മാതൃ ഇത്യത്ര ഷഷ് മാതൃ ഇത്യത്ര സന്ധോ കൃതേ. എങ്ങനെയാണ് ഇവിടെ സന്ധി വരുന്നത്? ജലാം ജസോ അന്തി ഇത്യനേന ഷകാരസ്യ ജസ്വീകൃതേ ഡകാര ആദേശേ ഷഡ് മാതൃ ഇത്യത്ര യരോ അനുനാസികേ അനുനാസികോ വായിത്യനേന ഡകാരസ്യ വികൽപ്പേന നകാരാദേശേ കൃതേ ഷൺമാതൃ ഷൺമാതൃ ഇത്യസ്യ പിന്നെ ഇത്രയായി സമാസം വന്നു. ഏകദേശ വികൃതം അനന്യവ ഇത്യനേന ന്യായേന പുനഃപ്രാതിപദിക സംജ്ഞായാം ഷൺമാതൃ ഇത്യത്ര സ്വദുത്പത്തോ ഷഷ്ഠി ബഹുവിനെ ഷൺമാതൃ ആം ഇത്യത്ര തദ്ധിതപ്രത്യയ കൃതേ ഷൺ മാതൃ ആം അണ്ണ് ഷൺമാതൃ ആം അണ് ഇത്യത്ര ഇത്യത്ര അത് വന്നു. ആ സൂത്രപ്രകാരമാണ് അണന്നു വന്നു. മാതൃ സംഖ്യാ സമ്പദ്രപൂർവായ ഇത്യനേന സൂത്രേണ അൺപർത്തേ കൃത്തേ. ഇത് വരുന്നത് എന്താണ്? അപത്യം. ഷണ്ണാം മാതൃണാം അപത്യ അർത്ഥത്തിലാണ് പ്രത്യം വരുന്നത്. അപത്യം എന്ന് വെച്ചാൽ സന്താനം എന്നുള്ള അർത്ഥത്തിന്. അപ്പൊ അപത്യാർത്ഥത്തിൽ നമ്മൾ വിഗ്രഹിക്കുമ്പോൾ ഈ സൂത്രം പറയുന്നു, അപത്യാർത്ഥത്തിൽ മാതൃശബ്ദത്തിന് പരത്തിൽ അണ് വരും. പൂർവ്വത്തിൽ സംഖ്യാശബ്ദം ഉണ്ടെങ്കിൽ, ഇവിടെ സംഖ്യാശബ്ദമായത് ഷഷ് പ്രാതിപദികമുണ്ട്, പരത്തിൽ മാത്രമുണ്ട്. സമാസം വന്നു കഴിഞ്ഞു, ഷൺ മാത്രമെന്നായി, പരത്തിൽ അണ്ണം വന്നു. അണ്ണ് വന്നു കഴിഞ്ഞപ്പോൾ ഇതെന്തായി? കൃത് തദ്ധിത സമാസപ്രകാരം തദ്ധിതാന്തമായുണ്ട് പ്രാതിപസഞ്ജ വന്നു. പ്രാതിപസഞ്ജ വന്നു കഴിഞ്ഞാൽ എന്തുവരും? സുബോധാതു പ്രാതിപദികോ പ്രകാരം സുപ്പ് ലോപിച്ചു കഴിഞ്ഞു. ഷൺ മാതൃ സുപ്പു ലോപിച്ച് പരത്തിൽ അണ്ണില് നകാറ ഇത്തായി ലോപിച്ചത് ശേഷിക്കുന്ന എന്താണ്? ആ ഷൺമാതൃ ആ. പക്ഷെ ഇവിടെ പരത്തിൽ അണ്ണ് വിധിച്ചപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞു, എന്താണ്? മാതൃഊത്ത്. ഋകാരത്തിന് പരത്തിൽ അണ്ണ് മാത്രമല്ലോ വരുന്നത്, ഋകാരത്തിന് ഊവും വരും. അപ്പോ ഒരവരും വന്നിട്ട് മാതുര് ആന്ന് വന്നു, മാതുരു ആ. ഇടയ്ക്കൊന്ന് സുപ്പ് ലോപിച്ചു പോയി. പക്ഷെ പരത്തിൽ അണ്ണ് വരുമ്പം തന്നെ എന്തു വരുന്നു? മാതൃശബ്ദത്തിന്റെ ഋകാരത്തിന് ഉകാരവും വന്ന് രേപവും വന്നു. കാരണം മാതൃസംഖ്യ സമ്പദ്രപൂർവാഹായ എന്ന് പറയുന്ന സൂത്രം അപത്യാർത്ഥത്തിൽ പരത്തിൽ പ്രത്യയത്തെ വിധിക്കുമ്പോൾ തന്നെ മാതൃശബ്ദത്തിന്റെ ഋകാരത്തിന് ഉകാരവും വിധിച്ചതുകൊണ്ട് മാതൃ പരത്തിൽ ആന്നിരിക്കും. ഇടയ്ക്കുള്ള പ്രത്യയം ലോപിച്ചു പോയി. സുബോധാത പ്രാതിപതിയും തദ്ധാന്തം വേണ്ട പ്രാതിസഞ്ജയുണ്ട്. എന്തുവരുന്നു? ഷൺമാതുര് ആ ഷൺമാതുര എന്നിരിക്കുന്ന തേസൂത്രം വരും. തദ്ദേശു അച്ചം ആദേഹേ തദ്ദേശു അച്ചാം എണ്ണിത്താണ് അണ്ണാണ് പരത്തിലിരിക്കും. നീതി നിതിച്ച പ്രത്യേക പരേ തദ്ദേശു അജാമാദേ രജോ വൃദ്ധീസ്യ. ഇവിടെ ആദ്യ ചേതാണ് ആ ഷട്ടില, അതിന് വൃത്തി ഒന്ന് ആകാരമായി. ആകാരമായിരുന്നു ഷാൺ മാതുര എന്ന് വന്നു. ഷാൺ മാതുര ഒരു തദ്ധാന്തമായി നേരത്തെ തന്നെ പ്രാതിവിസഞ്ജയുണ്ട്. അതുകൊണ്ട് ഏകദേശം വികൃതം അനന്യവ പുനഃപ്രാതിവിസഞ്ജായാം സ്വാദ്യുത്പത്തൗ ഷാൺ മാതുര സു എത്തിയത്ര ഷാൺ മാതുര ഷാൺ മാതുര ഷാൺ മാതുരാഹ. ഇവിടെ എന്താണ്? സംഖ്യാപൂർവത്തിൽ ഉള്ള തദ്ധിതാർത്ഥത്തിന് ഉദാഹരണമാണ്. സംഖ്യാപൂർവത്തിലുള്ള തദ്ധാർത്ഥം സംഖ്യാപൂർവത്തിൽ, അതുകൊണ്ടാണ് അതിനെ പൂർവ്വനിവാദം ചെയ്തത്. അതുകൊണ്ടാണ് ദിക്സംഖ്യേ സജ്ഞായ ദിക്സംഖ്യ എന്ന് പ്രഥമാന്തത്തിൽ പറഞ്ഞുകൊണ്ട് സംഖ്യയെ പൂർവ്വനിവാദം ചെയ്ത് ഷാൺ മാതുര എന്ന് വരും. അവിടെ വരും അനുനാസികേ അനുനാസികോ വാപ്രകാരം നകാരം വന്നില്ലെങ്കിൽ എങ്ങനെ ഇരിക്കും? ഷാഡ് മാതുര എന്നിരിക്കും. മനസ്സിലായില്ലേ? ആദ്യം ഷണ്ണാം മാതൃണാം അപത്യം ഇത് വിഗ്രഹേ സതി തദ്ധിതാർത്ഥ പ്രത്യയേ ഭവിഷ്യതി തദ്ധാർത്ഥ ഉത്തരപദ സമാഹാരേ ചൈത്യനേന സമാസേ കൃതേ അലോകവിഗ്രഹേ സമാസേ കൃതേ ഷഷ് ആം മാതൃ ആം ഇത്യത്ര സമാസേ ജാതേ കൃത്തദ്ധ സമാസ ചൈത്യനേന സമാസത്വാദ് പ്രാതിവിസഞ്ജായാം സുബോധാത പ്രാതിപതിയോത്യനേന സുപക ലോപേ സതി ഷഷ് മാതൃ ഇത്യത്ര ഇത്യത്ര സന്ധികാര്യകൃതേ ഷകാരസ്യ അന്തർവർത്തനീം വിഭക്തിയും ആശ്രിത്യ പദാന്തത്വാ ജലാഞ്ജസോ അന്തേ ഇത്യനേന ജസ്ത്യേകൃതേ എരോ അനുനാസികേ അനുനാസികോ ഇത്യനേന നത്വേകൃതേ ച ഷൺമാ മാതൃ ഇത്യസ്യ ഏകദേശവികൃതം അനന്യവത് ഇത്യനേന പ്രാതിസഞ്ജായാം സ്വദ്വിത്വകൃതൗ സപ്തമി ഷഷ്ഠി ബഹുവനെ ഷണ്ണാ മാതൃണാം അപത്യം ഇതി തദ്ധിത പ്രത്യയലാഭായ ഷാൺ മാതൃ ആം ഇത്യത്ര പരത്വേന മാധുരസംഖ്യാസമ്പദ്രപൂർവായഃ ഇത്യനേന സൂത്രേണ അപത്യാർത്ഥേ അണികൃതേ പൂർവ മാതൃശബ്ദസ്യ അന്തിമ ഋകാരസ്യ ഉദാദേശകൃതേ ഉരണ്ടപര ഇത്യനേന പരിഭാഷയാ ഉകാരസ്യ രേഫേ കൃതേ ഷൺമാതുര് ആം ആ അണ് ഇത്യത്ര ഇതി സ്ഥിതേ തദ്ധിതാന്തത്വാത് പ്രാതിപതി സംജ്ഞായാം സുബോധാതു പ്രാതിപതി ഇത്യനേന സുപഹ ലോപേ കൃതേ ഷൺമാതുര് ആ ഇത്യത്ര അണ് ഇത്യസ്യ പ്രത്യയസ്യ ണിത്വാത് തദ്ദേശുജാമാദേഹേ ഇത്യനേന ആദിവൃദ്ധോ കൃതേ ഷകാരോ ഉത്തരവർത്തി അകാരസ്യ ആദി അച്ത്വാത് ആകാരേ കൃതേ ഷാൺമാതുര ഇത്യസ്യ പുന ഏകദേശബോധാനന്യവത്യത്തിനേന പ്രാതിവിസഞ്ജയം ഞാപ്രാതിവിധ്യപ്രത്യയ പരസ്യത്തിനേന സ്വാതിപ്രത്യയേ ജാതേ പ്രഥമേകോവിനെ ഷാൺമാതുര ഇതി സിദ്ധ്യതി ഏവം ഷാൺമാതുരോ ഷാൺമാതുര ഇത്യാദി രാമശബ്ദം സുബന്ധ തദ്ധിതോത്പത്തി ആണ് നിയമം. തദ്ധിതം വരണമെങ്കിൽ എന്ത് വേണം? അദ്യ സുബന്ധമാണ്. വിഗ്രഹിക്കുന്ന എങ്ങനെയാണ്? ഷണ്ണാം മാത്രണാം അപത്യം. അപ്പോൾ സുബന്ധത്തിന്റെ പരത്തിലേ എന്ത് വരത്തുള്ളൂ? തദ്ധിതം വരത്തുള്ളൂ. അതുകൊണ്ട് ആം പരത്തിൽ വരും, അപത്യാർത്ഥത്തിൽ അൺപ്രത്യം. അപ്പോൾ ഇവിടെ ആദ്യ സമാസം വരുന്നു, പിന്നെ പ്രത്യയം വരുന്നു, പിന്നെ സന്ധികാര്യങ്ങളെല്ലാം ചെയ്യുന്നു, പ്രാതിസഞ്ജയം മറ്റും വരുന്നു, ഷാൺ മാതൃ എന്ന് രൂപസിപ്പിക്കുന്നു. അപ്പോൾ തദ്ധിതാർത്ഥം എന്ന് പറയുന്നതിന് രണ്ടുദാഹരണമായി ഏതാണോ? ഒന്ന് ദിക് പൂർവത്തിലുള്ള ഉദാഹരണം, മറ്റൊന്ന് സംഖ്യാപൂർവത്തിലുള്ള ഉദാഹരണം. ഇവിടെ അത് പറഞ്ഞിരിക്കുന്ന എന്താണ്? സംഖ്യാപൂർവത്തിൽ, സംഖ്യാപൂർവത്തിൽ ഉള്ള ഇതിന് രണ്ടുദാഹരണം ഇവിടെ കൊടുത്തു ഈ സൂത്രത്തിൽ. ഒന്ന് ദ്വൈമാതുരഹ, മറ്റൊന്ന് ഷാന്മുരാഹ. അവിടെ എന്ത് പറയും? ദ്വയോഹോ മാത്രോഹോ അപത്യം. രണ്ട് മാതാക്കൾക്ക് ഒരു പുത്രൻ. അത് രണ്ട് അമ്മമാരെന്ന് വെച്ചാൽ ഒന്ന് പെറ്റമ്മയും മറ്റൊന്ന് വളർത്തമ്മയാകാം. അങ്ങനെ ഗണേശന് രണ്ടമ്മയുണ്ടെങ്കിൽ ആയിക്കോട്ടെ, വിരോധമില്ല. ശ്രീകൃഷ്ണനി രണ്ടമ്മ പലർക്കും ഉണ്ടല്ലോ. ദൈമാതിര എന്ന് പറയുന്നത് ഗണേശന്റെ പേരാണ്. രണ്ടമ്മമാരുണ്ടല്ലോ അല്ലേ? രണ്ടമ്മയില്ലേ ഗണേശൻ? അതിന് ശിവൻ എത്ര ഭാര്യമാരുണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പൊ കിട്ടും ഉത്തരം. ഷാൺമാതുര, പിന്നെ അവിടെ സം ശബ്ദം വന്നല്ലോ, സം മാതുര. അത് പിന്നെ സംപൂർവത്തി സമാസം വരെയാണ്. നമ്മൾ ഈ പഠിക്കുന്ന സമാസമല്ല, ഭാദ്രമാതുര ഇതിനൊക്കെ സമാസം വരെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പൊ വരുന്നത് സംഖ്യാപൂർവത്തിനാണ് രണ്ടുദാഹരണം കൊടുത്തിരിക്കുന്നത്. രണ്ടെണ്ണം മതി, വേറെ വേണമെങ്കിൽ ഉദാഹരണങ്ങളുണ്ട്, വേണോ? വേറെ ഈ സൂത്രങ്ങൾ പഠിക്കേണ്ടി വരും. തൽക്കാലം നമുക്ക് രണ്ടെണ്ണം നിർത്താം. പിന്നെ അടുത്ത് വരുന്നത് എന്താണ്? ഉത്തരപദം. ഉത്തരപദം പരമിരിക്കുമ്പോൾ വരുന്ന സമാസം. ഇത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ആദ്യം പഠിച്ചു വരുന്നവർ വിശേഷിച്ചും ആദ്യം വന്നിരിക്കുന്നവർ പ്രത്യേകിച്ചും, രണ്ട് രീതിയിലായാലും ഇത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇത് തെറ്റ് വരാൻ ഒരുപാട് സാധ്യതയുള്ളതാണ്. എനിക്കും തെറ്റ് സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് തെറ്റ് വരുന്നില്ലാരും പ്രയാസപ്പെടണ്ട. പക്ഷെ എന്നാലും ശ്രദ്ധിക്കണം. അടുത്തത് ഇവിടെ എന്താണ്? നിങ്ങളുടെ പുസ്തകത്തിൽ അല്ലെങ്കിൽ സിദ്ധാന്തോതിയിൽ നോക്കുക. സിദ്ധാന്തോതി നോക്കുക. സിദ്ധാന്തോന്നില്ല തദ്ധാർത്ഥ ഉത്തരവദ സമാഹരിച്ച ആസൂത്രം എടുക്കണം. പേജ് നമ്പർ കൊടുത്താൽ മതി. ദിക്സംഖ്യ സഞ്ജായ അടുത്ത സംഖ്യ അടുത്ത് അതിനു മുമ്പ് അത്രയും പോണ്ടാവും. അതിനു മുമ്പ് പോട്ടെ. ആ അവിടെ തന്നെ എന്താണ് ജീത്തിച്ച തദ്ദേശു അജാമാതേജോ വൃദ്ധിസ്യേജ പൗരശാല. ഈ സൂത്രങ്ങളെല്ലാം സിദ്ധാന്തം വരുന്നില്ല, അതുകൊണ്ടാണ് ഇവിടെ അതെടുക്കുന്നത്. പഞ്ചഗാവോ ധനം യസ്യേതി ത്രിപദേ ബഹുവ്രീഹൗ. ഇത് ബഹുവ്രീഹിയാണ്. ഈ വിഗ്രഹം എന്താണ്? പഞ്ച ഗാവോ ധനം യസ്യ. അഞ്ച് ഗോക്കൾ ധനം ആർക്കാണോ ഉള്ളത് അവനെ കുറിച്ച് പറയണം. പഞ്ചഗാവോ ധനം യസ്യ. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്ത് സമാസമാണ്? തത്പുരുഷൻ. പക്ഷെ ഇതിനു വേണ്ടി ഇപ്പം നമുക്ക് എവിടെ പോകേണ്ടി വരും? ബഹുവ്രീഹി. എന്നാ അടുത്ത് അങ്ങോട്ട് പോകട്ടെ. ഇതാണ് ഇതിൻ്റെ കുഴപ്പം. അവിടെ ഇവിടെ കിടക്കുകയാണ്. അടുത്ത പ്രകരണം അല്പം മുമ്പോട്ട് പോയാൽ മതി. പേജ് നമ്പർ കണ്ടുപിടിച്ച് എളുപ്പം. കുറച്ചുകൂടെ പോട്ടെ. അത് തന്നെ അത് നോക്കുക. ശേഷോ ബഹുവ്രീഹി. അതായത് തത്പുരുഷൻ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ശേഷോ ബഹുവ്രീഹി. ഇതുവരെ പറഞ്ഞത് പ്രഥമ ദ്വിതീയ തൃതീയ പഞ്ചമി എന്നെല്ലാം പറഞ്ഞല്ലോ. ബാക്കി പറയണ ഇനി വരുന്നതെല്ലാം എന്താണ്? ബഹുവ്രീഹിയാണ്. ആ ബഹുവ്രീഹി ഏതുവരെ? അധികാരമായും പ്രാഗ്ദ്വന്ദ്വന് മുമ്പ് വരെ ബഹുവ്രീഹിയാണ്. അത് നമ്മൾ ഇനി ഒരിക്കൽ കൂടെ വിശദമായി പഠിക്കും. എന്നാലിപ്പം ഇത്രയും മനസ്സിലാക്കുക. ഇത് അധികാര സൂത്രമാണ്. ഇനി ചെല്ലുന്നിടത്തെല്ലാം ഇത് പറയും. ബഹുവ്രീഹി. ബഹുവ്രീഹി സമാസം വിധിക്കുന്ന സൂത്രമെന്നിടത്ത് അനേകം അന്യപദാർത്ഥേ അനേകം പ്രഥമാന്തം അന്യസ്യ പദസ്യ അർത്ഥേ വർത്തമാനം വാ സമസ്യതേ സ ബഹുവ്രീഹി. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ ഇപ്പോൾ തൽക്കാലം മനസ്സിലാക്കേണ്ട ഇതാണ്, പ്രഥമാന്തമായ ശബ്ദങ്ങൾ അനേകം. അനേകം എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ, രണ്ടോ മൂന്നോ എത്രയാകാം. അത് ആണ് ബഹുവ്രീഹിയിൽ സമാസം ചെയ്യുന്നത്. ഒന്ന് പ്രഥമാന്ത ശബ്ദങ്ങളാണ്. ഇത് സാമാന്യ നിയമമാണ്, അല്ലാതെ സംഭവിക്കാം. എന്നാലും പൊതുവെ അങ്ങനെയാണ്. എന്താണ് കണ്ഠേ കാല തുടങ്ങിയ സ്ഥലങ്ങളിൽ സപ്തമ്യന്തമായിട്ട് സമാസം വരും. പൊതുവെ പറയണ എന്താണ്? ബഹുവ്രീഹിയിൽ പ്രഥമാന്ത ശബ്ദങ്ങളാണ് സമാസം ചെയ്യുന്നത്. അതെങ്ങനെ? അനേകം പ്രഥമാന്തം അന്യസ്യ പദസ്യ അർത്ഥേ വർത്തമാനം, അന്യപദാർത്ഥത്തിലായിരിക്കും അത്. പീതം അംബരം യശിസ പീതാംബര ശ്രീകൃഷ്ണ. പീതമെന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ എന്ന അർത്ഥമില്ല, അംബരമെന്ന് പറഞ്ഞാലും ശ്രീകൃഷ്ണൻ എന്ന അർത്ഥമില്ല, പക്ഷെ പീതാംബരൻ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ. അതാണ് അന്യ പദാർത്ഥത്തിൽ വർത്തിക്കുന്ന ശബ്ദങ്ങളാണ് എന്ത്? പീതവും അംബരവും പ്രഥമാന്തമാണ്. അപ്പോൾ പീതാംബര ശബ്ദ സമാസം വരുന്നു, ബാക്കിയെല്ലാം നമ്മൾ അറിഞ്ഞത് തന്നെ. സുപ്പുലോപിക്കുന്നു, പീതാംബരാന്ത് കൂടി ചേർക്കുന്നു, വീണ്ടും ഏകദേശം അനന്യവും പ്രാതിസന്യവും സുവന്നു പീതാംബര എന്ന് വരുന്നു. ഇപ്പോൾ ആ സൂത്രം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. എന്താണ്? അനേക സുബന്ധങ്ങൾ അന്യ പദാർത്ഥത്തിൽ വർത്തിക്കുന്ന സുബന്ധങ്ങൾ പരസ്പരം സമാസിക്കും. സൂത്രം ഇതാണ്, അനേകം അന്യപദാർത്ഥേ വാ മഹാവിഭാഷ അധികാരമാണ്. അതുകൊണ്ട് വാ എന്ന് വരുന്നു. സമാസം എന്ന് പറയുന്ന ആദ്യം മുതലേ വരുന്നുണ്ട്. എവിടെ മുതൽ? അതാണ് അതിൽ സമാസമുണ്ടോ? പ്രകടാരാ സമാസ അതിങ്ങോട്ട് വരുന്നുണ്ട്. ഇനി പിറകിലേക്ക് പോകണം. ഈ സൂത്രം ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി മാത്രം പഴയ സ്ഥലത്ത് എത്തിച്ചേരണം. ഇങ്ങനെ പഞ്ചഗാവോ ധനം ഏസ്യ എന്ന് വിഗ്രഹിക്കണം. പഞ്ചഗാവോ ധനം ഏസ്യ, ഇതും അതാണ്, പ്രഥമാന്തങ്ങളാണ്. പഞ്ചഗാവഹ ധനം ലൗകിക വിഗ്രഹമാണ്. അഞ്ച് ഗോക്കൾ ധനമുള്ളത് ഏതൊരുവനാണോ അനേകം അന്യപദാർത്ഥേ, അന്യപദാർത്ഥത്തിലാണ് ഈ മൂന്ന് ശബ്ദങ്ങൾ സ്ഥിതി ചെയ്യുന്നത്, സ്വന്തം അർത്ഥത്തിലല്ല. അപ്പോ എന്താണ്? പഞ്ചഗാവോ ധനം യസ്യ ദേവദത്തസ്യ സ ദേവദത്ത എന്നാണ്. ദേവദത്തനാണ് അഞ്ച് ഗോക്കൾ ഉള്ളത്. അപ്പോൾ ഇവിടെ രൂപം വരുന്നത് പഞ്ചഗവധന എന്ന രൂപം വരും. അഞ്ച് ഗോക്കൾ ധനമായിട്ടുള്ളവനാണ് പഞ്ച. അപ്പൊ അലോക വിഗ്രഹം എങ്ങനെയാണ്? അലോക വിഗ്രഹം പഞ്ചൻ പഞ്ചൻ പഞ്ച ഗാവോ ധനം യസ്യ പഞ്ചൻ. എന്തുകൊണ്ട്? അനേകം പ്രഥമാന്തം അന്യപദാർത്ഥേ വർത്തമാനം എന്ന് പറഞ്ഞില്ലേ, പ്രഥമാന്തമല്ലേ. പഞ്ചന്റെ ഏകവചനം എങ്ങനെയാണ്? ഏകവചനമില്ല, നിത്യബഹുവനാന്തമാണ്. അപ്പം പഞ്ചൻ ജസ് എന്നേ വിഗ്രഹിക്കാൻ പറ്റൂ. പിന്നെ പഞ്ചൻ സൂ എന്നൊക്കെ ആരോ പറഞ്ഞു. പഞ്ചൻ ജസ് പിന്നെ ഗാവഹ എങ്ങനെ വിഗ്രഹിക്കും? ഗോ ജസ് ധനം എന്നുള്ളതോ സു. അതെ, അത് വിഭക്തി അതനുസരിച്ച് അലൗകിക വിഗ്രഹം. ഇപ്പോ പഞ്ചൻ ജസ് ഗോ ജസ് ധന സു എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ സമാസം വരുന്ന ഈ സൂത്രപ്രകാരം അനേകം അന്യപദാർത്ഥേ ബഹുവ്രീ സമാസം വരുന്നു. സമാസം വന്നു കഴിഞ്ഞാൽ എന്തവരും? കൃത്തദ്ധിത സമാസാശ്ച പ്രാതിസഞ്ജ വരുന്നു. പിന്നെ സുബോധാതു പ്രാതിപതിയോ സുപ്പിന് ലുക്കു വന്നെങ്ങനെയായി? പഞ്ച ഗോധന. ഈ പഞ്ചഗോധന എന്നിരിക്കുന്നതിൽ ഉത്തരപദം ഏതാണെന്ന് കണ്ടുപിടിക്കുന്നത്. ഏതാണ് ഉത്തരപദം? ധന. എന്തുകൊണ്ട്? എങ്ങനെ എങ്ങനെ? ഉത്തരപദസ്തു സമാസസ്യ ചരമാവയവേ രൂഢഃ. ഒരു സമാസത്തിന്റെ ചരമാവയവമാണെന്ത്? ഉത്തരപദം. അപ്പൊ ധനം ഉത്തരപദമാണ്. അപ്പൊ ഇവിടെ ഒരു സമാസം വന്നു കഴിഞ്ഞ് ആദ്യം മനസ്സിലാക്കണം. ബൗറി സമാസം വന്നുകഴിഞ്ഞ് ധനശബ്ദ ഉത്തരപദവും ഉണ്ട്. ഇനി അടുത്ത സമാസം വരുന്നതാണ് പറയുന്നത്. തദ്ധാർത്ഥ ഉത്തരപദ സമാഹാരേച്ച. എന്താ പറയുന്നത്? ഉത്തരപദം പരത്തിലിരിക്കെ പൂർവത്തിൽ തത്പുരുഷ സമാസം വരുന്നു. മനസ്സിലായോ? ഉത്തരപദം, ഉത്തരപദം പരത്തിലിരിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? ഒരു സമാസം വന്നാലേ ഉത്തരപദം പരത്തി വരും. അങ്ങനെ ഉത്തരപദം പരത്തിലിരിക്കെ പൂർവത്തിൽ പിന്നെ ഏത് ശബ്ദമുള്ളത്? രണ്ട് ശബ്ദത്തിന് തത്പുരുഷ സമാസം വരും. ഈ സമാസത്തിന്റെ പേരാണ് അവാന്തര തത്പുരുഷൻ. അവാന്തര തത്പുരുഷൻ എന്ന് വെച്ചാൽ ഇടയ്ക്ക് വരുന്ന തത്പുരുഷൻ. അപ്പൊ അവിടെ തദ്ധാർത്ഥ ഉത്തരപദ സമാഹാരേച്ച പ്രകാരം അവിടെ സമാസം വരും. ഇവിടെ സമാസം വരുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്താണോ അതാണ്. അതിനിടയ്ക്കൊന്ന് വരും, അത് വരട്ടെ. അടുത്ത സൂത്രം നോക്കുക. ഗോരദദ്ധിത ലുക്കി ഗോന്ദാത് തത്പുരുഷാത് ടച്ച് സ്യാത് സമാസാന്തോ ന തദ്ധിത ലുക്കി. ഇതെന്താ പറയുന്നത്? ഗോ അന്തമായ തത്പുരുഷനിൽ നിന്നും ടച്ച് വരും. ടച്ച് എന്താണ്? സമാസാന്തമാണത്. പിന്നെന്താണ്? തദ്ധിതനുമാണ്. സമാസാന്തമാണ്, തദ്ധിതനുമാണ്. അപ്പൊ ഗോന്തമായ തത്പുരുഷനിൽ നിന്നും പരത്തിൽ ടച്ച് വരും. ഇവിടെ പഞ്ചഗോന്നിരിക്കുകയാണ്. ഇതിന് തത്പുരുഷ സമാസം വന്നു കഴിഞ്ഞു. ആദ്യം ബഹുറി വന്നു മൊത്തത്തിന്, പിന്നെ രണ്ടാമത് പഞ്ചഗോക്ക് തദ്ധിതാർത്ഥ ഉത്തരപദ സമാഹാരേജ പ്രകാരം തത്പുരുഷ സമാസം വന്നു. ഈ സമാസം എന്ന് പറയുന്ന ഒരു സംജ്ഞയാണ്, അത് മനസ്സിലാവും. ആദ്യം ബഹുറി സംജ്ഞ വന്നു, രണ്ടാമത് തത്പുരുഷ സംജ്ഞ വന്നു. ഇവിടെ തത്പുരുഷ സംജ്ഞ വന്നുകൊണ്ട് എന്താ വരുന്നത്? പറയുന്നത് ഗോന്തമായ തത്പുരുഷന്റെ പരത്തിൽ ടച്ച് സമാസാന്തമായിട്ട് വരും. ടച്ചിൽ അകാര ശേഷിക്കും. അപ്പോൾ എന്തായി? പഞ്ച ഗോ ആ എന്ന് വന്നു. പഞ്ച ഗോ ആ. ഗോ ആന്നിരിക്കുന്നിടത്തെ സൂത്രം വരും. ഏച്ചോ അയവായോ വന്നിട്ട് എന്തോരും പഞ്ച ഗവ എന്ന് വരും. പഞ്ച ഗവ. അപ്പൊ നേരത്തെ പഞ്ച ഗോ ധനാന്തിരുന്നു, ബൗറി സമാസം വന്നു, സുപ്പു ലഭിച്ചുപോയി, പിന്നെ പഞ്ച ഗോ എന്നിരുന്നു. അവിടെ തത്പുരുഷം വന്നതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടായി? അതിന്റെ ഇടയ്ക്ക് ടച്ച് വന്നു. അപ്പോ പഞ്ച ഗോ ആ പഞ്ചഗവധന എന്നായി. ഈ പഞ്ചഗവധന എന്ന് പറയുന്നത് എന്തായി? ഒരു സമസ്ത പദമാണ്. അപ്പൊ പഞ്ചഗവധന എന്ന് പറയുന്നത് സമസ്ത പദമായതുകൊണ്ട് എന്തുവരും? ഏകദേശവൃതം അനന്യവത് പ്രാതിസഞ്ജ വരുന്നു, പരത്തിൽ സു വരും. ഇപ്പൊ പഞ്ചഗവധന സു വരുന്നു. പഞ്ചഗവധന ഇപ്പൊ സമാസത്തിൽ സമാസം. ഇതിനെ പറയും എന്താണ്? തത്പുരുഷ ഗർഭിത ബൗരിഹി എന്ന് പറയും ചിലയിടത്ത് വ്യാഖ്യാനങ്ങളെ. എന്നുവെച്ചാൽ തത്പുരുഷൻ ഉള്ളിലുള്ള ഗർഭിതം എന്ന് വെച്ചാൽ ഉള്ളിലുള്ള എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ തത്പുരുഷ ഗർഭിത ബൗരിഹി എന്ന് പറയും, അല്ലെങ്കിൽ പറയും അവാന്തര തത്പുരുഷനെന്ന് പറയും, അവാന്തര തത്പുരുഷ ബൗരിഹി അങ്ങനെ പറയും. അങ്ങനെയൊക്കെ പല രീതിയിലും വ്യാഖ്യാതാക്കൾ പറയും. പഞ്ചഗവധന എന്നുള്ളത് ശ്രദ്ധിച്ചു. ഇതിലൊരു പ്രശ്നം വരുന്നത്, തത്പുരുഷ സമാസമായാലും ബൗറി സമാസമായാലും മഹാവിഭാഷ അധികാരത്തിലാണ്, വികല്പമാണ്. അപ്പോൾ സമാസം വികല്പമായതുകൊണ്ടാണ് നമ്മൾ വാക്യം ഉപയോഗിക്കുന്നത്. പഞ്ച ഗാവോ ധനം യസ്യ എന്ന് വാക്യം ഉപയോഗിച്ച് സമാസം വികല്പമായതുകൊണ്ടാണ്. അപ്പോൾ ബൗവ്രീഹി വികല്പമാണ്, തത്പുരുഷനും വികല്പമാണ്. അപ്പോൾ പഞ്ച ഗോ എന്നിരിക്കുന്നിടത്ത് അത് വികല്പമായി കഴിഞ്ഞാൽ, ആ സമാസം ഏത്? തത്പുരുഷം വികല്പമായി കഴിഞ്ഞാൽ ഈ സൂത്രം പറയുന്ന ഗോരദദ്ധിത ലുക്കി പറയുന്നത് തത്പുരുഷ സമാസത്തിന്റെ അന്ത്യമായി ടച്ച് വരുമെന്നാണ്. അപ്പൊ സമാസം വരാത്ത പക്ഷത്തിൽ ടച്ച് വരത്തില്ല. ടച്ച് വരാതിരുന്നു കഴിഞ്ഞാൽ പഞ്ചഗോധനാന്നിരിക്കും. ടച്ച് വന്നാലേ ഓകാരത്തിന് അവാദേശം വന്നിട്ട് ഗവർദ്ധന എന്ന് വരത്തുള്ളൂ. അപ്പോ ഒരു രൂപ ഇവിടെ വരാൻ പാടില്ല, രണ്ട് രൂപയില്ല, പഞ്ചഗവർദ്ധനാന്നേ വരത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ പഞ്ചഗോ എന്ന് പറയുന്നിടത്ത് ഈ തത്പുരുഷ സമാസം ഇത് മാത്രം നിത്യമാണ് എന്നുവെച്ചാൽ ഇത് വികല്പം അല്ല. അപ്പൊ നിത്യമായി എന്തുവരും? ടച്ച് വരും. തത്പുരുഷ സമാസത്തിന്റെ പരത്തിലാണ് ടച്ച് വിളിക്കുന്നത്. സമാസം നിത്യമായതുകൊണ്ട് പരത്തിലെ ടച്ചും നിത്യമായി വന്നിട്ട് പഞ്ചഗവധന എന്ന് വരും. അതിനാണ് വാർത്തയം പറഞ്ഞിരിക്കുന്നത്. എന്താണ് പഞ്ചഗാവോ ധനം യസ്യേതി ത്രിപദേ ബഹുവ്രീഹൗ. ത്രിപദ ബഹുവ്രീ എന്ന് പറയാൻ കാരണം മൂന്ന് പദങ്ങളുള്ളതുകൊണ്ട്. അവാന്തര തത്പുരുഷസ്യ വികല്പേ പ്രാപ്തേ. അവാന്തര തത്പുരുഷൻ ഏതാണ്? പഞ്ചഗോ, സമാസത്തിന്റെ ഉള്ളിൽ വരുന്ന സമാസം. അത് വികല്പമാകുന്നു. എങ്ങനെ വികല്പം പ്രാപ്തമാകുന്നു? വിഭാഷാധികാരത്തിൽ വന്നതുകൊണ്ട്. അതുകൊണ്ടവിടെ സമാസം വികല്പമാകുന്നു. കാരണം ഈ സൂത്രം എന്താ പറയുന്നത്? തദ്ധാർത്ഥ ഉത്തരപദ സമാഹാരേജ. ഉത്തരപദം പരമിരിക്കുമ്പോൾ പൂർവത്തിൽ സമാസം വരുമെന്നാണ്, പഞ്ചഗോയ്ക്ക് സമാസം വരുമെന്നാണ്. ഈ സമാസമാണ് തത്പുരുഷ സമാസം. ഉത്തരപദം പരത്തിലിരിക്കും തത്പുരുഷ സമാസം. ഇതും വികല്പാധികാരത്തിലാണ്. അതുകൊണ്ട് ഈ സമാസം വികല്പമായിട്ടേ വരാൻ പാടുള്ളൂ. അപ്പോഴാണ് ഇവിടെ പറയുന്നത് ദ്വന്ദ്വ തത്പുരുഷയോഹോ ഉത്തരപദേ നിത്യസമാസ വചനം. ദ്വന്ദ്വനും തത്പുരുഷനും ഉത്തരപദം പരമിരിക്കുകയാണെങ്കിൽ വരുന്ന സമാസം നിത്യമായിരിക്കും എന്നാണ്. ദ്വന്ദ്വ സമാസത്തിലും തത്പുരുഷ സമാസത്തിലും ഉത്തരപദം പരമിരിക്കുമ്പോൾ പൂർവത്തിൽ വരുന്ന ആ സമാസം നിത്യമായി. ഇവിടെ എന്താണ്? ദ്വന്ദ്വന തത്പുരുഷന, തത്പുരുഷൻ. അതുകൊണ്ട് ഇവിടെ സമാസം നിത്യമായിരിക്കും, രണ്ട് രൂപം വരുന്നില്ല. രണ്ട് സമാസം വരുന്നതുകൊണ്ട് ആർക്കും ആശയക്കുഴപ്പം വരരുത്. അപ്പൊ ഇവിടെ തത്പുരുഷ സമാസം വന്നു, നിത്യസമാസമായി. അപ്പോ ഗോരാതിഥി തലുക്കി ഗോന്താ തത്പുരുഷാസ്ത്രവാസ്യ സമാസാന്തേ എന്ന തദ്ധ്യ തലുക്കി. തദ്ധ്യ തലുക്കിയിൽ ഇത് വരത്തില്ല. തദ്ധ്യ തലുക്കി എന്താണ് നമ്മൾ ഇനി പഠിക്കും. അവിടെ ഇത് വരത്തില്ല. പഞ്ചഗവധനഹ എന്ന് വരുന്നു. അതാണ് അതിന്റെ ഉദാഹരണം. അപ്പോൾ പഞ്ചഗാവോ ധനം യസ്യ എന്ന് വിഗ്രഹിക്കുമ്പോൾ പഞ്ചഗാവോ ധനം യസ്യ ഇതി വിഗ്രഹേ പഞ്ചൻ ജസ് ഗോ ജസ് ധനസു ഇത്യേത്ര അനേകമന്യപദാർത്ഥേത്യനേന ബഹുവ്രീ സമാസേ കൃതേ കൃതസമാസാശ്രയത്തിനേന സമാസത്വാത് പ്രാതിപസഞ്ജായ സുപഹ ലോപേ കൃതേ പഞ്ചൻ ഗോ ധന ഇത്യേത്ര ധന ഇത്യസ്യ സമാസസ്യ ബഹുവ്രീ സമാസസ്യ ചരമാവയവത്വേന ഉത്തരപദത്വേ പഞ്ചൻ ഗോ ധന ഇത്യേത്ര പഞ്ചൻ അസ്യ നകാരസ്യ അന്തർവർത്തനീ വിഭക്തിയും ആശ്രിത്യ പദത്വാത് നലോപപ്രാതിപതികാന്തസ്യത്തിനേന ലോപേ കൃതേ പഞ്ച ഗോ ധന ഇത്യേത്ര തദ്ധാർത്ഥ ഉത്തരപദ സമാഹാരേ ച ഇത്യനേന സൂത്രേണ ധന ഇതി ഉത്തരപദേ പരേ പഞ്ച ഗോ ഇത്യേത്ര തത്പുരുഷ സമാസ സജ്ഞായാം തത്പുരുഷ സജ്ഞായാ വികല്പ അധികാരത്വാത് വികല്പേന പ്രാപ്തേ ദ്വന്ദ്വതത്പുരുഷയോ രുദ്രപദേ നിത്യസമാസവചന ഇതി വാർത്തികേന തസ്യ സമാസസ്യ നിത്യത്വേന കൃതേ പഞ്ച ഗോ ഇത്യത്ര ഗോരതദ്ധിത ലുകീത്യനേന സമാസാന്ത ടച്ചി കൃതേ പഞ്ച ഗോ അ ഇത്യത്ര സന്ധികാര്യകൃതേ പഞ്ചഗവ ധന ഇതി പ്രാപ്നോതി പഞ്ചഗവ ധന ഇത്യസ്യ ഏകദേശവൃതം അനന്യവത് ഇതി പ്രാതിസംജ്ഞായാം സ്വദുത്പത്തോ പഞ്ചഗവ ധനഃ ഇതി സിദ്ധ്യതി എവം പഞ്ചഗവ ധനൌ ധനാഃ ഇതി രാമവത് രൂപാണി ജയാനി